സഖി നിൻ ചിരി വിടരുമ്പോൾ പ്രണയനിലാവായി പതയും ഞാൻ പനിമതിമുഖി നീ അണയുമ്പോൾ അടി മുതൽ മുടി വരെ കുളിരും ഞാൻ നെഞ്ചം എന്നിൽ വന്നു ജിന്നിപ്പെയ്തു സ്വപ്നങ്ങൾ തൻ ചലതമഴ